സദാശിവരാജ സ്മരാജായ അനാവേദിതേതുബ്രഹ്മണി ബ്രഹ്മവിജ്ഞാനം കുരു പ്രപഞ്ചവിലേജയതി ശതകർത്തോപ്യുക്തി ബ്രഹ്മവിജ്ഞാനം പ്രപഞ്ചവിലേ വാചാവേദിതേബ്രഹ്മണി തദ്വിജ്ഞാന വിഷയ പ്രപഞ്ച വിലേ വിഷയ നിയോഗ നിഷ്പ്രപഞ്ച ബ്രഹ്മ ആത്മത്വ അവേദേനൈവ ഉപേസത്തെ രജസ്വരൂപ പ്രകാശനേ നൈവ ഹി തസ്വരൂപ വിജ്ഞാനം അവിദ്യാധ്യസ്ത സർപ്പാദി പ്രപഞ്ച വിലേഷ്ട ഭവതി ചക്രതമേവ പുനഃ ക്രിയത്തെ. ഇവിടെ പ്രപഞ്ച വിലയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ബ്രഹ്മത്തെ ബോധിപ്പിക്കുക, ശ്രുതി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ശ്രോതാവിന് ബ്രഹ്മബോധം ഉണ്ടാകുന്നു. ഇതല്ലാതെ ഉപദേശിക്കുകയാണ് ബ്രഹ്മവിജ്ഞാനത്തെ ഉണ്ടാക്കുക, അങ്ങനെ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക. ഇങ്ങനെ എത്ര ഉപദേശിച്ചാലും ശരി, ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തില്ല, പ്രപഞ്ചവിലയും ഉണ്ടാകത്തില്ല. ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഉപായത്തെ, ബ്രഹ്മത്തെ ബോധിപ്പിക്കുക അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഉപായത്തെ നിർദ്ദേശിച്ചു. നീതി ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. പ്രപഞ്ചവിലയെ സംഭവിക്കും. ഇങ്ങനെ ബോധിപ്പിച്ചാൽ അതുകൊണ്ട് ഉണ്ടാകത്തില്ല. ചിത്തവൃത്തിയെ നിരോധിക്കുക, നിരോധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും, പ്രപഞ്ചം വിലയിക്കും. ഇങ്ങനെയൊന്നും ഉപദേശിച്ചുകൊണ്ട് കാര്യമില്ല. ബ്രഹ്മത്തെ ബോധിപ്പിക്കുക, അതാണ്. എന്താണ് ബ്രഹ്മം എന്നത് ബോധിപ്പിക്കുക, ബോധിക്കുക. ശ്രോതാവ് അത് ബോധിക്കും. അവിടെ ബ്രഹ്മവിജ്ഞാനവും പ്രപഞ്ചവിലയും സംഭവിക്കുന്നു. ഇതാണ് സിദ്ധാന്തം. അതെങ്ങനെയെന്ന് വിശദീകരിച്ചു. അപ്പം അതെങ്ങനെ സംഭവിക്കും? നിഷ്പ്രപഞ്ച ബ്രഹ്മ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. പ്രപഞ്ചരഹിതമായ ബ്രഹ്മതത്വത്തെ ബോധിപ്പിക്കുമ്പോൾ, അദ്വൈതമായ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ പിന്നെ ലയിക്കാൻ ഇവിടെ പ്രപഞ്ചം, അതാണ് ബോധിപ്പിക്കുക, ബോധിക്കുക. ഇത് രണ്ടുപേരും നടക്കുന്നുള്ളൂ. ലയിപ്പിക്കാനൊരു പ്രപഞ്ചം വേണ്ടേ? ഇല്ലാത്ത പ്രപഞ്ചത്തിന് ആര് ലയിപ്പിക്കും? അപ്പൊ അങ്ങനെ പ്രപഞ്ചത്തെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയോഗം, ഒരു പ്രേരണ, അല്ലെങ്കിൽ വിധി, അതുകൊണ്ട് വരുന്ന ക്രിയ, ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി, പിന്നെ പ്രപഞ്ചം വിലയിക്കുക, അതുമില്ല. പ്രപഞ്ചരഹിതം എന്ന് ബോധിപ്പിക്കുമ്പോൾ ബോധിക്കുന്നവന് പിന്നെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്ന് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടില്ല. അതിന് ഉദാഹരണം പറയാണ്, രജ്ജസ്വരൂപ പ്രകാശനേനേവഹി തസ്വരൂപ വിജ്ഞാനം അവിദ്യ അധ്യസ്ഥ സർപ്പാദി പ്രപഞ്ച വിലയിച്ച ഭാവതി. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്, ഒന്ന് ബ്രഹ്മജ്ഞാനം, പിന്നെ പ്രപഞ്ചവിനെ. അപ്പോൾ ഇത് സർപ്പമല്ല രജ്ജു എന്ന് ബോധിപ്പിക്കുമ്പോൾ ബോധിക്കുന്നവനെ സംബന്ധിച്ച് അവന് സർപ്പത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി, രജ്ജുവിൻ്റെ വിലയും സംഭവിച്ചു. ഇത് രണ്ടും ആ ബോധം കൊണ്ട് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. ഇനി സർപ്പത്തിൻ്റെ വിലയെ സംഭവിക്കുന്നില്ല, രജ്ജുവിൻ്റെ ബോധമുണ്ടായി, അതുകൊണ്ട് ഇനി അതിനെ വിലയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ഉഭയസിദ്ധി സംഭവിക്കുന്നു. ആർക്കാണോ നിഷ്പ്രപഞ്ച ബ്രഹ്മത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്, അയാളെ സംബന്ധിച്ച് ബോധമുണ്ടാകുന്നു, ആ ബോധം തന്നെ പ്രപഞ്ചത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടും സംഭവിച്ചേ മതിയാവും, ഉഭയസിദ്ധി അവിടെ സംഭവിക്കുന്നു. അപ്പോൾ ബോധമുണ്ടാകുക, അത് കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തെ ലയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയില്ല. ബോധമുണ്ടായില്ലെങ്കിൽ പ്രപഞ്ചമലിവ് സംഭവിക്കുന്നില്ല, ബോധമുണ്ടായാൽ പ്രപഞ്ചമലിവ് സംഭവിക്കുന്നു. എന്നുവെച്ചാൽ കൃതമേവ പുനഃക്രിയതേ, ബോധം കൊണ്ട് തന്നെ പ്രപഞ്ചമലയെ സംഭവിച്ചു. അപ്പോൾ പ്രപഞ്ചവിലയത്തിന് വേണ്ടി ഇനി ഒന്നുകൂടെ ചെയ്യുക, ചെയ്തതിനു വേണ്ടി ഇനി ഒന്നുകൂടെ ചെയ്യുക, അതങ്ങനെ സംഭവിക്കും എന്നാണ്. ബോധമുണ്ടായപ്പോൾ തന്നെ പ്രപഞ്ചവിലയോടെ സർപ്പത്തിൻ്റെ വിലയെ സംഭവിച്ചല്ലോ, പിന്നെ സർപ്പമില്ലല്ലോ, രജ്ജുവല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ സർപ്പത്തെ ഓടിക്കാൻ വേണ്ടി പിന്നെ എന്താ ചെയ്യേണ്ടത്? ബോധമല്ലാതെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, രജ്ജുവാണെന്നുള്ള അറിവല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. ആ വ്യാവഹാരികമായി സത്തയുള്ള ഒരു പ്രപഞ്ചമാണെങ്കിൽ അവിടെ പ്രപഞ്ചത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നവരെല്ലാം അതാ ചെയ്യുന്നു. അറിവ് ബോധമുണ്ടായാലും പ്രപഞ്ചം വീണ്ടും നീക്കുന്നു, ശല്യം ചെയ്യുന്നു, പ്രപഞ്ചത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും ചെയ്യുന്നു. പറയുന്നു പ്രപഞ്ചം വിലയിച്ചു, പ്രപഞ്ചം ബാധ സംഭവിച്ചാൽ പിന്നെ പ്രപഞ്ചം മൂന്ന് കാലത്തിലുമില്ല. അതെനിക്ക് ബോധമുണ്ടായ അതിനുശേഷം പ്രപഞ്ചമില്ലെന്നല്ല, തൃക്കാലത്തിലും പ്രപഞ്ചം നിലനിൽക്കുന്നില്ല. പിന്നെ ഇല്ലാത്ത പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ വേണ്ടി പിന്നെ എന്താ ചെയ്യുന്നു? അതിനൊന്നും ചെയ്യാനില്ല. അസത്യം ഒന്ന് ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം നിജകൃതമേവ പുനഃ ക്രിയത്തെ, ബോധം കൊണ്ട് എന്താണോ സംഭവിച്ചത് പ്രപഞ്ചവിലയം, അത് വീണ്ടും ചെയ്യാൻ ചെയ്യുന്നതേയില്ല. അസത്യം ഒന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അസത്യത്തെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക, അതൊരു പാഴ്വേലയല്ലേ? ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യും. ഇപ്പോൾ പ്രപഞ്ച അസത്യം എന്ന് പറയുന്നത് അതാണ്, പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനോടാണ് പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണോ അസത്യമാണോ. ഉറങ്ങിക്കിടക്കുന്നവനോട് പറയാൻ പറ്റും പ്രപഞ്ചം മിഥ്യയാണോ അസത്യമാണെന്ന് പറയാൻ പറ്റും. കാരണം അവന് പ്രപഞ്ച അനുഭവമേ ഇല്ല. പ്രപഞ്ചം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനോട് അതിൻ്റെ അസത്യത്തെ ബോധിപ്പിക്കുകയാണ്. അത് ബോധിച്ചാൽ പിന്നെ ചെയ്യാനൊന്നുമില്ല, അഭ്യാസങ്ങളൊന്നുമില്ല എന്നാണ്. നിയോജ്യോപി ഇച്ഛ പ്രപഞ്ചാവസ്ഥയാം യോ അവഗമ്യതേ ജീവോ നമ സപ്രപഞ്ചപക്ഷസീവവാസ്യാത് ബ്രഹ്മപക്ഷസീവവ. നിയോഗവാദികൾ അങ്ങനെയല്ല, ശ്രുതി അവിടെ പ്രേരിപ്പിക്കുക. ആത്മാവാരി ദൃഷ്ടവ്യ മന്ദവ്യോ നിധ്യാസ്രിയ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തത്വത്തെ ബോധിച്ചാലും വീണ്ടും അവന് പ്രവർത്തിക്കേണ്ടതുണ്ട്. വീണ്ടും അതെന്തിനു വേണ്ടി പ്രവർത്തിക്കണം? അത് പ്രപഞ്ചവിനയം തന്നെ. അതങ്ങനെ പ്രവർത്തിക്കും, ശ്രുതി അവനെ അതിൽ നിയോഗിക്കുന്നു, ശ്രുതി അവനെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് അവനെ പ്രവർത്തിച്ചേ പറ്റും. സർഗകാമോ യജേതാന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? യാഗത്തിൽ പ്രവർത്തിക്കുന്നു, പ്രേരണയുള്ളതുകൊണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്രേരണയുണ്ട്, ആ പ്രേരണ കൊണ്ട് അവൻ ചെയ്യണം. ലോകത്തിലും അങ്ങനെയാണ്, ഒരാളെ പ്രേരിപ്പിക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കുന്നു. ഇവിടെ പ്രേരണയുള്ളതുകൊണ്ട് പ്രവർത്തിക്കണം. അപ്പോൾ അവൻ പ്രവർത്തിക്കേണ്ടവനാകും, നിയോജ്യനാകും. അവന് ബോധം വരും, ഇതെന്റെ കർത്തവ്യമാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യണം. അപ്പോൾ പ്രപഞ്ചത്തെ വിലയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആ കർത്തവ്യ ബുദ്ധിയോടുകൂടിയാണല്ലോ പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചം ഇല്ലാതാവണം, അപ്രത്യക്ഷമാവണം. ഇതിനെ അപ്രത്യക്ഷമാക്കുക എന്ന് പറയുന്നത് എൻ്റെ കർത്തവ്യമാണ്, അതുകൊണ്ട് ഞാൻ നിയോജ്യനാണ്, വിധിക്കപ്പെട്ടവനാണ്, പ്രേരിപ്പിക്കപ്പെട്ടവനാണ്. ആ പ്രേരണ കൊണ്ട് എനിക്ക് പ്രവർത്തിക്കണം. ആ ബുദ്ധിയോടുകൂടി അവൻ ചെയ്യുന്നു, പ്രപഞ്ചത്തെ വിലയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് എന്താ അങ്ങനെ ചെയ്യുന്നത് പറയുന്നത്? പ്രപഞ്ചാനുഭവമുണ്ട്. പ്രപഞ്ചാനുഭവം നിൽക്കുമ്പോൾ ഇത് ഇല്ലാതാക്കാൻ ശ്രമിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇത് പോയില്ലെങ്കിലോ, വീണ്ടും തുടർന്നാലോ? ആ ബുദ്ധിയോടുകൂടി പറയുന്ന കാര്യം ശരിയായി ബോധിക്കാതെ വരുമ്പോൾ അങ്ങനെയൊരു ബുദ്ധി വരാം. പ്രപഞ്ചം വിലയിപ്പിക്കുക എന്റെ കർത്തവ്യമാണ്, ഞാൻ ചെയ്യണം. ബോധിച്ചവന് വരത്തില്ല, ബോധിക്കാത്തവൻ. ഞാൻ നിയോജ്യനാണ്, എൻ്റെ കർത്തവ്യമാണത്. എങ്ങനെയാണോ ധർമ്മത്തിനും ധർമ്മവും മറ്റൊരുവനും കർത്തവ്യവുമായി വരികയും അവൻ ധർമ്മത്തെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു, അതുപോലെ ഇതിലും വരാം. ചോദിക്കുന്നു, അങ്ങനെ താൻ നിയോജ്യനാണ് എന്ന് കരുതി പ്രവർത്തിക്കണമെന്ന് പറയുന്നവൻ, ഈ നിയോജ്യനായിരിക്കുന്ന ഞാൻ താൻ വിലയിപ്പിക്കുന്ന ഈ പ്രപഞ്ച ഭാഗത്താണോ അതേ ശുദ്ധമായ ബ്രഹ്മഭാഗത്താണോ? എന്നുവെച്ചാൽ ഈ നിയോജ്യനായിരിക്കുന്നവൻ ശുദ്ധമായ ബ്രഹ്മമാണോ, പ്രപഞ്ചരഹിതമായ ബ്രഹ്മമാണോ, അതോ ജീവനാണോ? അതാണ് ജീവനെന്ന് പറയുമ്പോൾ സമ്മിശ്രമായിരിക്കുകയാണ്. അച്ഛനാണ്, ചൈതന്യമുണ്ട്, അവനാൽ നിയോജ്യനാണെന്നുള്ള ബോധമുണ്ട്, കർത്തൃത്വമുണ്ട്, അവൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ നിയോജ്യനെന്ന് പറയുന്നത് ആരും ശുദ്ധ ബ്രഹ്മമാണോ അതോ ജീവനാണോ എന്ന ചോദ്യം. അങ്ങനെ സ്വീകരിച്ചാൽ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒന്ന് സത്യത്വ ബുദ്ധിയും മറ്റൊന്ന് അസത്യത്വ ബുദ്ധിയും. പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധിയുള്ളവനെ സംബന്ധിച്ച് ഈ പറയുന്നതൊന്നും ബാധകമേ അല്ല. ഈ പറയുന്നതൊന്നും അയാൾക്ക് ബോധിക്കാനും പറ്റത്തില്ല. തനിക്ക് കർത്തവ്യമുണ്ട്, പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക ഉണ്ട് എന്ന് പറയുന്നത് തന്നെ സത്യത്വ ബുദ്ധിയാണ്. നിജ്യത്വം കർത്തൃത്വം തന്നിൽ വരുന്നത് കൽപ്പിതമാണെന്ന് അവൻ അറിയുന്നില്ല, ആരോപിതമാണ്. ഇനി ഒരാൾ കരുതുകയാണ് ശരി എന്റെ കർത്തവ്യമാണത് പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക മോക്ഷത്തെ നേടുക. ഈ ബുദ്ധി വരുന്നത് വെറും ആരോപിതമായിട്ടാണ്, പരമാർത്ഥം അല്ല എന്നവൻ അറിയുന്നില്ല. അത് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പരമാർത്ഥം? നിഷ്പ്രപഞ്ചമായ സ്വരൂപമാണ്. അവിടെ പിന്നെ ഇങ്ങനെ കർത്തവ്യം വരും, താനങ്ങനെ നിയുക്തനാകും എന്തെങ്കിലും കാര്യത്തിൽ. അവിടെയാണ് ഭാഷ്യകാലം പറയുന്നവൻ പിന്നെ നിവൃത്തനാകുന്നു, അവനൊരു കർത്തവ്യവും ശേഷിക്കുന്നില്ല. ഭൗതികമായോ ആധ്യാത്മികമായോ കർത്തവ്യവുമായി ഒന്നും ശേഷിക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, കർത്തവ്യ ബുദ്ധി വരുമ്പോൾ ഇതൊക്കെ സത്യമാണ്, ഞാനിതൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് വരും. അത് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങനെ ഞാൻ നിയുക്തനാണ് പ്രപഞ്ച വിലയത്തിൽ എന്ന് കരുതുന്നവൻ ശുദ്ധ ബ്രഹ്മമാണോ അതോ ജീവനാണോ? നിയോജ്യോപിച്ച പ്രപഞ്ചാവസ്ഥയാ ഈ അവഗമ്യത. പ്രപഞ്ചാവസ്ഥയിൽ എന്ന് പറഞ്ഞത് ഇതൊക്കെ ശ്രുതി ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആചാര്യം ബോധിപ്പിക്കുന്നു, അവനതൊക്കെ ഗ്രഹിക്കുന്നു, ഇതാണ് പ്രപഞ്ചാവസ്ഥ. അപ്പോൾ അവന് തോന്നുന്നു ഇതെൻ്റെ കർത്തവ്യമാണ്, ഞാനിത് ചെയ്യണം. പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രപഞ്ചാവസ്ഥ. അങ്ങനെ തന്നെ സംസാരമെന്നും പറയുന്നത് ഇത് അറിയാത്തവനെ സംബന്ധിച്ച്. ഈ നിയോജ്യത്വം എന്ന് പറയുന്നത് കൽപ്പിതമാണോ ആരോപിതമെന്ന് അറിയാത്തവനെ സംബന്ധിച്ച് ഇത് സംസാരമാണ്, ബന്ധിക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രപഞ്ചാവസ്ഥയിൽ യോഗമ്യതി ജീവോ നാമസ, ആരാണോ താൻ നിയോജ്യനാണെന്നറിയുന്നത് ആ ജീവൻ, ജീവനാണല്ലോ അറിയുന്നത്, പ്രപഞ്ചപക്ഷസീവ, പ്രപഞ്ചത്തോട് ചേർന്നാണോ പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടാണോ അവനാൽ അങ്ങനെ ഒരു ജീവഭാവവും കർത്തൃത്വ ബുദ്ധിയും വന്നത്? ബ്രഹ്മപക്ഷസീവ, അതേ ശുദ്ധമായ ബ്രഹ്മത്തോട് ബന്ധപ്പെട്ടിട്ടാണോ അവനാൽ കർത്തൃത്വ ബുദ്ധിയും നിയോജ്യത്വവും എല്ലാം വന്നത്? വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുവേണ്ടി ശ്രമിക്കുന്നവൻ ശുദ്ധമായ ബ്രഹ്മമാണോ അതോ താൻ സത്യമെന്ന് കരുതുന്ന ജീവനാണോ? പ്രഥമേ വികല്പേ നിഷ്പ്രപഞ്ച ബ്രഹ്മതത്വ പ്രതിപാദനേന പ്രതിഭാതിവ ജീവസ്യാപി പ്രതിപ്ര വിലാപിതത്വ കസ്യ പ്രപഞ്ചവിലയെ നിയോഗ ഉച്ചേത കസ്യവ നിയോഗനിഷ്ഠതയാ മോക്ഷോ അവാപ്തവിച്ചേത. ആദ്യത്തെ പക്ഷം എന്താണ്? നിഷ്പ്രപഞ്ചമായ ബ്രഹ്മത്തെ ആണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ബോധിച്ചവൻ അറിയണ തന്നെ കുറിച്ച് താൻ നിഷ്പ്രപഞ്ച ബ്രഹ്മമാണ്. അങ്ങനെയാണ് അറിയുന്നതെങ്കിൽ പിന്നെ അവനെ സംബന്ധിച്ച് നിയോക്താവായിരിക്കുന്ന താനിവിടെ പൃഥ്വിയാദി പ്രപഞ്ചമിവിടെ അവനെങ്ങനെ പിന്നെ പ്രപഞ്ച വിലയത്തിൽ പ്രവർത്തിക്കും? അവൻ പ്രപഞ്ചരഹിതനാണ്. അവനെങ്ങനെ അങ്ങനെ പ്രവർത്തിച്ച് നിയോഗനിഷ്ഠനായി ശ്രുതി വിധിച്ചു, ആ വിധിയെ അനുഷ്ഠിച്ചുകൊണ്ട് നിരന്തരാതി തന്നെ മുഴുകി അവൻ മോക്ഷത്ത് പ്രാപിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ വിലയിച്ച് അവൻ മോക്ഷത്ത് പ്രാപിക്കുന്നു. ഇവിടെ അവൻ നിർവാണത്തെ പ്രാപിച്ചു, മഹാസമാധിയെ പ്രാപിച്ച് മുക്തനായി എന്നെല്ലാം പറയാറുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ളതല്ല, ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുവൻ യോഗനിഷ്ഠനായി താൻ നിയുക്തനാണ്, അതുകൊണ്ട് ഇതെൻ്റെ കർത്തവ്യമാണ്. എൻ്റെ ജന്മ സാഫല്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ വിലയിപ്പിച്ച് മുക്തിയെ നേടുകയാണ് എന്ന് പ്രപഞ്ചാവസ്ഥയിലിരുന്നു കൊണ്ട് ഒരു ദിനം ഇങ്ങനെ പ്രവർത്തിക്കുമെന്നാണ്. ഇതൊക്കെ അസത്യം എന്ന് പറഞ്ഞു. രജ്ജുസർപ്പം അസത്യം എന്നറിഞ്ഞാൽ പിന്നെ അതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഒരാൾ എന്ത് പ്രവൃത്തിയാ ചെയ്യുന്നു? അതിൽ നിന്നങ്ങനെ പ്രവൃത്തി ഉണ്ടാകും. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ അതുകൊണ്ട് നിയോഗനിഷ്ഠനായി മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒരുത്തരം ഇങ്ങനെ പ്രവർത്തിക്കും, പ്രവർത്തിക്കില്ല എന്നർത്ഥം. അങ്ങനെ നിയുക്തനാണ് എന്നറിയുന്നവൻ തന്നെ നിഷ്പ്രപഞ്ചമായ ബ്രഹ്മമായി ഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവൻ ഏത് പക്ഷത്താണ്, ബ്രഹ്മപക്ഷത്താണോ പ്രപഞ്ചപക്ഷത്താണോ? ബോധമുണ്ടായി എന്തിനെങ്കിലും വേണ്ടി ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർത്തവ്യ ബുദ്ധിയോടുകൂടി പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ അൻകൃതകൃത്യനല്ല പിന്നെന്താ മോക്ഷം? കൃതകൃത്യത ഇല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് എന്താ മോക്ഷം എന്ന് പറയും? ഇതിൻ്റെയൊക്കെ പ്രയോജനം എന്തോന്നു? അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ മോക്ഷ സങ്കല്പങ്ങളെയും ഭാഷകാരനൂടെ നിഷേധിക്കുകയാണ്. വൈകുണ്ഠമായാലും കൊള്ളാം, കൈലാസമായാലും കൊള്ളാം, ഇവിടെ ആയാലും കൊള്ളാം, എല്ലാം ഭ്രാന്തിയാണ്. അതാണ് ഭാഷകാരൻ്റെ നിലപാട്. പൃഥ്വീകൽപ്പേ, ഈ നിയുക്തനായിരിക്കുന്ന ജീവൻ നിഷ്പ്രപഞ്ചമായ ബ്രഹ്മമാണോ എന്നുള്ള പക്ഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രപഞ്ച ബ്രഹ്മതത്വ പ്രതിപാദനേന, അതാണല്ലോ ബോധിപ്പിച്ചത്, പ്രപഞ്ചരഹിതമായ ബ്രഹ്മം. പൃഥിവ്യാധിപത് ജീവശാപി പ്രവിലാപിതത്വ, അത് ബോധിപ്പിച്ചത് കൊണ്ട് തന്നെ അവൻ ബോധിച്ചു. പിന്നെ പൃഥിവ്യാദികളെപ്പോലെ തന്നെ ജീവഭാവവും വിലയിക്കപ്പെട്ട് ബോധം കൊണ്ട് എന്നുവെച്ചാൽ അസത്യത്തെ ബോധിച്ചു, എൻ്റെ ഭ്രാന്തി നിവർത്തിച്ചു. ജ്ഞാനത്തിന് ഇവിടെ വിലയം എന്ന് പറഞ്ഞതുകൊണ്ട് ജ്ഞാനം വന്നിട്ട് അങ്ങനെ ബോധിപ്പിച്ചു, അവന് ബോധമുണ്ടായി, അതുകൊണ്ട് പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു എന്നുള്ള അക്ഷരാർത്ഥത്തിൽ ഒരർത്ഥം എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ജ്ഞാനം കാരകൻ നേരത്തെ പറഞ്ഞു. എന്നാ പിന്നെ ഈ ബോധം ബോധം എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥമില്ല. അതൊരു ബോധം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും സത്തയുള്ള ഒന്നിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല, സാധിക്കുന്ന കാര്യമുണ്ട്. അസത്യത്തെ അസത്യമെന്ന് ബോധിപ്പിക്കുക, അതിനുണ്ടായിരുന്ന സത്യത്വ ബുദ്ധി നിവർത്തിക്കുക. അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഭാഷ്യകാരം പറയുന്നതനുസരിച്ച് ജീവശ്യാപി പ്രവിലാപിതത്വ കസ്യ പ്രപഞ്ച വിലയെ നിയോഗിച്ചത്, പിന്നെ ആരെയാണോ ഇവിടെ നിയുക്തനാക്കുന്നത്, പ്രപഞ്ച വിലയത്തിനു വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ആരെയാണ്? കസ്യവാ നിയോഗനിഷ്ഠതയാ മോക്ഷവാപ്തവ്യ, പിന്നെ ആരാ ആണ് അങ്ങനെയുള്ള ഒരു പ്രേരണയ്ക്ക് വശംവദനായി പ്രവർത്തിച്ച് മോക്ഷത്തെ നേടുന്നവർ? അവൻ നിർഗുണ ബ്രഹ്മമല്ലേ, ഇനി അവനെന്ത് മോക്ഷം നേടാനാ? മോക്ഷം നേടണമെങ്കിൽ താൻ വേറെ ആയിരിക്കണം, നേടേണ്ട മോക്ഷം നേരെയായിരിക്കണം. പ്രപഞ്ചത്തെ വിലയിപ്പിക്കണമെങ്കിൽ, ഇല്ലാതാക്കണമെങ്കിൽ താൻ വേറെ ആയിരിക്കണം, പ്രപഞ്ചം വേറെ ആയിരിക്കണം. ഇതൊക്കെ ദ്വൈതബുദ്ധിയാണ്. ദ്വൈതബുദ്ധിയിൽ ഇതെല്ലാം നടക്കുന്നുണ്ടതാണ് മനുഷ്യൻ മോക്ഷത്തിന് വേണ്ടി ഓടി നടക്കുന്നത്. മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പല വാഗ്ദാനങ്ങളും പല മതങ്ങളും ഒക്കെ കൊടുക്കുന്നത് മനുഷ്യന് ബോധമില്ലാത്തതുകൊണ്ടാണ്. അവിടെ പോയാൽ മോക്ഷം, ഇവിടെ പോയാൽ മോക്ഷം. ബോധമില്ലാത്ത മനുഷ്യനാണ് അതൊക്കെ. ബോധമില്ലാത്ത മനുഷ്യൻ അതൊക്കെ ഇരുന്നോട്ടെ. ഇവിടെ പറയുന്നത് ബോധമുള്ളവന്റെ കാര്യമാണ്. നിഷ്പ്രപഞ്ച ബ്രഹ്മതത്വ പ്രതിപാദനം കൊണ്ട് പിന്നെ ആരാ മോക്ഷത്തെ നേടുന്നു? നേടാനുള്ള മോക്ഷമൊന്നുമില്ല. ഇനി ദ്വിതീയവി ബ്രഹ്മൈവ അനുയോജ്യ സ്വഭാവം ജീവസ്യ സ്വരൂപം ജീവത്വം തു അവിദ്യാകൃതമേവേദി പ്രതിപാദിതേ ബ്രഹ്മണി നിയോജ്യഭാവ നിയോഗഭാവ. ഈ നിയോജ്യനായിരിക്കുന്ന ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ്. പിന്നെ നിയോജ്യത്വം, ഞാൻ കടപ്പെട്ടവനാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത് ആരോപിതമാണ്. അപ്പോൾ നിയോജ്യവുമില്ല, നിയോഗവുമില്ല, ചെയ്യാൻ കടപ്പെട്ടവനുമില്ല, അവന് പ്രേരണയില്ല. ദ്വിതീയപക്ഷത്തിൽ ബ്രഹ്മൈവ അനിയോജ്യ സ്വഭാവം ജീവസ്യ സ്വരൂപം. ബ്രഹ്മം തന്നെ സ്വയം നിയോഗരഹിതമായിരിക്കുന്നു. ആ ജീവൻ ബ്രഹ്മം തന്നെയാണ്. ജീവത്വം തു അവിദ്യാകൃതം, ജീവഭാവം കൽപ്പിതമാണ്. അവൻ സ്വയം ബോധിക്കുന്നു ഇത് ഒരു ഭ്രാന്തിയാണ്. ഇതി പ്രതിപാദിത്തെ അങ്ങനെ ബോധിപ്പിച്ചാൽ ബ്രഹ്മണി നിയോജ്യഭാവ. ബ്രഹ്മത്തിൽ പിന്നെ നിയോജ്യമില്ല, നിയോഗ അഭാവ നിയോഗമില്ല. അവിടെ അവന് കർത്തൃത്വ ബുദ്ധിയില്ല, അവനെ സംബന്ധിച്ച് പ്രേരണയില്ല. അങ്ങനെയാണെങ്കിൽ ശ്രുതി എന്ന് പറയുന്നുണ്ടല്ലോ ദ്രഷ്ടവ്യ ശ്രോതവ്യ, ഇതൊരു പ്രേരണയാണല്ലോ, നീ കേൾക്കണം, പിന്നെ മനനം ചെയ്യണം, സാക്ഷാത്കരിക്കണം, പ്രേരണ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവന് തോന്നുമല്ലോ ഞാൻ കേൾക്കേണ്ടവനാണോ മനനം ചെയ്യേണ്ടവനാണോ. അപ്പം അതുകൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ദുഷ്ടവ്യാധി ശബ്ദാവി പരവിദ്യ അധികാര പഠിതാഹ തത്വ അഭിമുഖീകരണം പ്രധാന തത്വ അവബോധ വിധി പ്രധാന ഭവന്തി. അത് ശരിയാണ്. അങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം പ്രേരകങ്ങളല്ല, വിധി പരകമല്ല, നിയോഗപരകമല്ല. നീ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ഇന്ന പ്രവൃത്തി ചെയ്യണം എന്ന് ബോധിപ്പിക്കുകയല്ല. ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ഇതാണ് നിന്റെ കർത്തവ്യം, ഇത് ചെയ്താൽ നിനക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവും എന്ന് ദ്രഷ്ടവ്യ തുടങ്ങിയോ ബോധിപ്പിക്കുന്നില്ല. സമയം അതിനു മുമ്പിലത്തെ വാക്യത്തില് പ്രപഞ്ചപക്ഷത്താണെന്നുള്ള എങ്ങനെയാ മനസ്സിലാക്കുക? രണ്ടാമത്തെ പക്ഷം പ്രപഞ്ചം നിയോജ്യമാകുന്ന പ്രപഞ്ചപക്ഷത്തിലുള്ള ആദ്യത്തെ പക്ഷം എന്ന് പറയുന്നത് ജീവൻ ബ്രഹ്മമാണ്. ജീവൻ പ്രപഞ്ചപക്ഷത്താണോ അതോ ബ്രഹ്മപക്ഷത്താണോ എന്നുള്ളതാണ്. പ്രപഞ്ചപക്ഷത്താണോ അതോ ബ്രഹ്മപക്ഷത്താണോ എന്നാണ് വികല്പം. അമ്പറയുന്നു ആ ശരി, പ്രപഞ്ചപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ബോധിപ്പിക്കുന്നത്? നിഷ്പ്രപഞ്ച തത്വത്തെ പ്രതിപാദിപ്പിക്കുമ്പോൾ പിന്നെ ഏതാ പ്രപഞ്ചപക്ഷത്തിൽ നിയോക്ത നിയോജ്യൻ എവിടെയാ? കാരണം നിഷ്പ്രപഞ്ച ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ പ്രപഞ്ചമേ ഇല്ല. പിന്നെ പ്രപഞ്ചപക്ഷത്തെ ജീവൻ എവിടെ? ആദ്യത്തെ പക്ഷം. രണ്ടാമത്തെ പക്ഷം പറയുന്നത് എന്താണ്? ബ്രഹ്മപക്ഷത്താണോ പറയുന്നു. ആണെങ്കിൽ ബ്രഹ്മ അനുയോജ്യമാണ്. ബ്രഹ്മത്തിൽ നിയോഗഭാവം ഓരോ അനുഭവിക്കുന്നത് കല്പിതമാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഒരുവൻ നിയോഗം, അവനെങ്ങനെ നിയോഗം വരും, അവനെങ്ങനെ നിയോക്താകാകും? രണ്ടായാലും ജീവൻ നിഷ്പ്രപഞ്ച ബ്രഹ്മമാണ്. രണ്ടു പക്ഷമായാലും ഇപ്പൊ ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞതോ വിധിക്കയല്ലേ, തവ്യത്ത് ലിങ് ലോട്ട് ഇതെല്ലാം വിധി ആണ്, വിധിപരകങ്ങളാണ്. ഇവിടെയും ശ്രുതി പ്രത്യേകമായി പറയുന്നു ദ്രഷ്ടവ്യ. ഗുരു ശിഷ്യനോട് പറയുന്നു, നിന്റെ കർത്തവ്യമാണ് ഈ മോക്ഷത്തെ നേടണം, മറ്റൊന്നും പോകരുത് എന്നെല്ലാം പറയുമ്പോൾ അവിടെ വിധിയുണ്ടല്ലോ. വിധിയെന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമേ അല്ല. കാരണം ഗുരു അല്ലെങ്കിൽ ശ്രുതി നിഷ്പ്രപഞ്ചമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്. പ്രപഞ്ചരഹിതമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ, അദ്വൈതമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ, ഇവിടെ ആരാണ് നിയോക്താവ്, എന്താണ് അയാളുടെ നിയോഗം, അങ്ങനെ ഒരു ഭേദമേ ഇല്ലല്ലോ. അപ്പോൾ അയാളുടെ സ്വയം മനസ്സിലാക്കുന്നു ഇതൊക്കെ അവിദ്യാകൃതമാണ് എന്ന് മനസ്സിലാക്കും. ദുഷ്ടവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ വിധിയില്ല. പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും പിന്മാങ്ങിയിട്ട് ഉപദേശത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞു. അയാൾ മറ്റെവിടെ നോക്കിയിരിക്കുകയാണ്, അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞാണ്. നോക്കുക, കാണുക, ബോധമുണ്ടാകുക ഒക്കെ അയാൾ തനിയെ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെ പറയേണ്ടി വരും, വേറെ എവിടെയെങ്കിലും വായി നോക്കിയിരിക്കുകയാണ്, ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഉപദേശം കേട്ടണ്ടേ, ഗുരുവും വരുന്നു ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ വേറെ എവിടെയെങ്കിലും ഇരിക്കും, അവൻ്റെ മനസ്സ് എവിടെയെങ്കിലും ഇല്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ ആ പറയുന്നതാണ്. അല്ലാതെ അവിടെ നിയോഗം ശ്രുതി കർത്തവ്യമായി ബോധിപ്പിക്കുന്നില്ല, അവനെ പ്രേരിപ്പിക്കുന്നില്ല. അപ്പം പിന്നെ കർമ്മകാണ്ഡങ്ങളൊക്കെ എങ്ങനെ നടക്കും? കർമ്മകാണ്ഡത്തിനും നിയോഗമില്ല. അത് അവിടുത്തെ നിയോഗം എന്ന് പറയുന്ന അവിടെ വിധിയുണ്ടല്ലോ, ഉണ്ട്. അത് കൽപ്പിതമായ ആ വിധിയെ അനുവാദം ചെയ്യുകയാണ് ശ്രുതി. അല്ലാതെ നേരിട്ട് ശ്രുതി വിധിയെ പുറപ്പെടുവിക്കുകയല്ല. അത് അനാവേദിത അല്ല. ബ്രഹ്മതത്വം ആവേദിതമാണ്, അതിനെ ബോധിപ്പിച്ചു കഴിഞ്ഞു. ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രേരണയും മറ്റും അസത്യമാണെന്ന് മനസ്സിലാക്കും. പക്ഷെ ഇതെല്ലാവരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആ കല്പിതമായ വിധികളെ അംഗീകരിച്ചുകൊണ്ട് അത് ബോധിക്കാത്തവനെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ബോധിച്ചവന്റെ കാര്യം പറയുകയാണ്, ബോധിക്കാത്തവന്റെ കാര്യമുണ്ട്. ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ദ്രഷ്ടവ്യാന്നെന്തിനു പറയണം, തത്വമസി എന്നങ്ങ് പറഞ്ഞാൽ പോരെ, ബോധിച്ചോളൂല്ലോ. ഇല്ല, ശ്രുതി ഉപദേശിച്ചാലും ബോധിക്കണമെന്നില്ല. എന്തുകൊണ്ട്? അവൻ ബഹിർമുഖനാണ്. ബഹിർമുഖങ്ങളായി അവൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അത് മുമ്പ് ചൗസൂത്രയിൽ ഈ കാര്യം പറഞ്ഞു, ഇത് തന്നെ അവിടെയും പറഞ്ഞത്. ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കുക, അതിനുവേണ്ടിയാണ് ദ്രഷ്ടവ്യ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ബ്രഹ്മതത്വത്തെ ബോധിച്ചതിന് ശേഷം എന്തെങ്കിലും അഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ബ്രഹ്മതത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ട ഏകാഗ്രത സമ്പാദിക്കുക, അതാണ് അതിലൂടെ ബോധിപ്പിക്കുന്ന ഒന്ന്. അങ്ങനെ ഏകാഗ്രതയെല്ലാം ഉള്ള ഒരുവന്റെ മുമ്പിൽ തത്വത്തെ ബോധിപ്പിച്ച് ആ തത്വത്തെ അവൻ ബോധിച്ചു കഴിഞ്ഞാൽ അവന് കർത്തവ്യമില്ല എന്നാ പറയുന്നു. അതിനെ ദൃഷ്ടവ്യാന്നും മറ്റും പറയുന്നതിനെ തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർത്തവ്യം അങ്ങനെ എടുക്കാൻ പാടില്ല, അതാ പറയുന്നു. തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കർത്തവ്യമില്ല, തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാലും കർത്തവ്യമില്ല. എല്ലാ കർത്തവ്യങ്ങളും തത്വത്തെ ബോധിക്കുന്നതിന് മുമ്പാണ്. കാരണം തത്വം നിഷ്പ്രപഞ്ചമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. ഞാൻ തത്വത്തെ ഗ്രഹിച്ചു, ഏത് തത്വത്തെ? ബ്രഹ്മതത്വത്തെ, അദ്വൈത തത്വത്തെ. പക്ഷെ എനിക്കിനി സാക്ഷാത്കരിക്കാൻ വേണ്ടി കുറച്ച് പ്രവൃത്തിയുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ശ്രുതി ബോധിപ്പിക്കുന്നത് തന്നെ നിഷ്പ്രപഞ്ചമായ ബ്രഹ്മത്തെ. അപ്പോ ശ്രോതാവിനെ സംബന്ധിച്ച് അത് ബോധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബോധിച്ചിട്ട് ബോധിക്കാതെ വരാം. അതിന് കാരണം അയാളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ബഹിർമുഖമായതുകൊണ്ട് പറയുന്നത് ദുഷ്ടവ്യാധി ശബ്ദ അവി ദുഷ്ടവ്യ ശ്രോതവ്യ തുടങ്ങിയ ശബ്ദങ്ങളും പരവിദ്യ അധികാര പഠിതാഹ ബ്രഹ്മവിദ്യയുടെ പ്രകടനത്തിലാണ് പഠിച്ചിരിക്കുന്നത്. തത്വ അഭിമുഖീകരണ പ്രധാന തത്വ അഭിമുഖീകരണത്തിന് വേണ്ടിയിട്ടാണ്. തത്വ അവബോധ വിധി പ്രധാന തത്വ അവബോധ വിധിയല്ല അവിടെ. തത്വ അവബോധത്തിനുള്ള വിധി പ്രേരണ അല്ല. അങ്ങനെ പ്രേരിപ്പിച്ചു. പ്രേരണ എന്നുള്ളത് സ്വീകരിച്ച എന്താ ദോഷം? പ്രേരിപ്പിച്ചാൽ ലോകത്തിലും അങ്ങനെയാണ്, നീ ഇത് ചെയ്യൂ എന്ന് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് എന്താണോ തനിക്ക് വിധിച്ചത് തന്റെ കർത്തവ്യമാണെന്ന് തോന്നും. കർത്തവ്യമാണെന്ന് അവൻ ധരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വയം കർത്താവായി, അങ്ങനെ കർത്തവ്യ ബുദ്ധി വരും. പിന്നെ അവിടെ തത്വബോധമില്ല. തത്വത്തെ നേരിട്ട് ബോധിപ്പിക്കുകയാണ്. നീ പ്രപഞ്ചരഹിതനാണ്. അപ്പൊ അത് കേൾക്കുന്ന ഒരുവനെ സംബന്ധിച്ച് കർത്തവ്യങ്ങളൊന്നുമില്ലാതെ ബോധിക്കുക. ഭാഷകാരം പറയുന്നത് ഒരുവൻ ബോധിച്ചു തന്നെ തീരണം കേട്ട് കഴിഞ്ഞു. ബോധിക്കുന്നില്ലെങ്കിൽ എന്തോ തടസ്സമുണ്ട്, അവനത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയും ശ്രദ്ധിക്കൂ എന്നുകൂടെ പറയും. ഇത്രയുള്ള ദുഷ്ടവ്യാധി ശബ്ദങ്ങളുടെ പ്രയോജനം. തത്വമസി തുടങ്ങിയ ഉപദേശങ്ങളിൽ നിന്നാണ് ബോധമുണ്ടാകേണ്ടത്, മറ്റെന്തെങ്കിലും അഭ്യാസത്തിൽ നിന്നല്ല. ആ ബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രപഞ്ച നിവൃത്തി സംഭവിക്കുന്നു, പ്രപഞ്ച മിഥ്യാത്വം ബോധിക്കുന്നു. പ്രപഞ്ച മിഥ്യാത്വത്തെ ബോധിക്കുന്നതാണ് പ്രപഞ്ച നിവൃത്തി, അല്ല വേറൊരു പ്രപഞ്ച നിവൃത്തിയില്ല. പ്രപഞ്ച മിഥ്യാത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ നിവർത്തിക്കാനായിട്ടൊരു പ്രപഞ്ചം അവശേഷിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ പ്രപഞ്ചം നിവർത്തിക്കും? ഉണ്ടായാലേ നിവർത്തിക്കും, ഇല്ലാത്തങ്ങനെ നിവർത്തിക്കും? അതാണ് പിന്നെ അപ്പൊ സംശയം. എന്താണ് പിന്നെ ഈ പ്രാരബ്ധം എന്ന് പറയുന്നതോ? ബോധിച്ചവനും പ്രാരബ്ധം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മുടെ സത്യത്വ ബുദ്ധി കൊണ്ട് അതിനെ സ്വീകരിക്കുന്നുകൊണ്ടാണ്. പറയുന്നു പ്രാരബ്ധം പ്രാരബ്ധം ഉള്ളതാണോ. വീണ്ടും അവിടെ സത്യത്വ ബുദ്ധിയാ വരുന്നു. പ്രാരബ്ധം ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരബ്ധം സത്യമാണെന്ന് ധരിക്കുന്നു. അതുകൊണ്ടാണ് പിന്നെ അതെങ്ങനെ നിവർത്തിക്കും എന്ന് പറയുന്നു. ഇപ്പൊ പ്രാരബ്ധം ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രാരബ്ധ സത്യം എന്നുള്ള ഒരു അർത്ഥമല്ല. ഇപ്പോൾ സത്യമല്ലാത്തതിന് വാസ്തവത്തിലൊരു നിവൃത്തിയില്ല. കല്പിതമായ ഒന്നിന് വാസ്തവ നിവൃത്തി എങ്ങനെ സംഭവിക്കും? അപ്പോ മനോനാശം, വാസനാക്ഷയം, പ്രാരബ്ധ നിവൃത്തി ഇതെല്ലാം സത്യത്വ ബുദ്ധിയോടുകൂടി കാണുമ്പം ഒക്കെ അബദ്ധം, അദ്വൈതത്തിന് വിരുദ്ധമാണ്. അല്ലാതെ അസത്യമാണെന്നാണെങ്കിൽ പിന്നെ അവിടെ കർത്തവ്യമായി ഒന്നുമില്ല. അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു കർത്തവ്യങ്ങളും അവശേഷിക്കുന്നില്ല. അത് നിത്യനിവൃത്തങ്ങളാണോ? ബോധമുണ്ടായപ്പോൾ അതെല്ലാം നിത്യനിവൃത്തമായി. പ്രാരബ്ധം, ഗുണസഞ്ചിതം, ആഗാമി, പ്രാരബ്ധം എവിടെയാണ്, സഞ്ചിതം എവിടെയാണ്, ആഗാമി എവിടെയാണ്, അങ്ങനെയുള്ള ഇടപാടുകളൊന്നുമില്ല. പിന്നെയും ഒരു സത്യത്വ ബുദ്ധിയോടുകൂടി ശരി, എനിക്ക് വാസനയെ ക്ഷയിപ്പിക്കണം, ആ സംസ്കാരത്തെ ഇല്ലാതാക്കണം, ഈ സംസ്കാരത്തെ ഇല്ലാതാക്കണം, അതൊക്കെ ശല്യം ചെയ്യുന്നു. ആര് ശല്യം ചെയ്യുന്നു? അതിനുമായുള്ള ഉത്തരം പറയണ്ടേ? ഉത്തരം പറയണുണ്ടോ? ആ പിന്നെ ഇവന്റെ വാസനയും മറ്റൊക്കെ നാട്ടുകാരെ ശല്യം ചെയ്യുന്നുണ്ടോ? അതിന് പ്രതിവിധി അവര് തന്നെ നോക്കിക്കോളും. അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം ഇതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വഴിതെറ്റിപ്പോയതാണ്. അങ്ങനെയൊക്കെ ധരിക്കുന്നു. കർത്തവ്യമേ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ? പ്രപഞ്ചരഹിതനാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനെങ്കിലും ഇല്ലാതാക്കുന്നതിനുള്ള കർത്തവ്യം എവിടെ നിന്ന് വരും? അപ്പോ പിന്നെ പ്രാരബ്ധം ശേഷിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം നിഷ്പ്രപഞ്ചമായ ബ്രഹ്മതത്വമല്ലാതെ രണ്ടാമതൊന്നുമില്ലെന്ന് തന്നെ എന്റെ അർത്ഥം. നിവർത്തിക്കാനായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അപ്പോൾ അവിടെ തത്വബോധത്തിന്റെ സ്ഥാനത്ത് വീണ്ടും പ്രപഞ്ചബോധത്തെ കൊണ്ടുവരികയും ആ ഇല്ലാത്ത പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നതിനുള്ള ഉപായങ്ങൾ തേടുന്നതാണ് ഭ്രാന്തി. അത് അങ്ങനെ വരുന്നത് എന്തുകൊണ്ട്? തത്വബോധത്തിന് പകരം വീണ്ടും പ്രപഞ്ചബോധം വരും. എന്നുവെച്ചാൽ അവിടെ തത്വബോധം, സമ്യക് ബോധം ഇല്ല എന്നർത്ഥം. സമ്യക് ബോധം ഉണ്ടായ പിന്നെ അത് വരുന്നില്ല. എങ്ങനെ ബോധിപ്പിച്ചോ അങ്ങനെ ബോധിച്ചാൽ പ്രശ്നമുണ്ട്. അതിൽ പിന്നെ പൂർവവാസന, സംസ്കാരം അങ്ങനെ അതിന്റെ പിറകെ പോകും. അപ്പൊ ഈ ഇതിനെയൊക്കെ സാധൂകരിക്കുന്നതിന് എന്താ? സത്വത്വ ബുദ്ധി കൊണ്ട് അതിനെയൊക്കെ സാധൂകരിക്കും. പിന്നെ സത്യത്വ ബുദ്ധി കൊണ്ട് തന്നെ അതിനെയൊക്കെ ഇല്ലാതാകും. അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ അഭ്യാസങ്ങളും പ്രയത്നങ്ങളുമല്ല. അപ്പോ ദുഷ്ടവ്യ നീധ്യാസിതവ്യ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പറയും. ശരി, തത്വബോധം ഉണ്ടായി, ഇനി വേറെ കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങൾ എന്തിനാണോ? ഈ പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്നു. അപ്പോ ഈ പ്രപഞ്ച പ്രതീതിയിൽ വീണ്ടും സത്യത്വ ബുദ്ധി വരുന്നു. അതുകൊണ്ടാണ് അപ്രത്യക്ഷമാണോ എന്ന് ആഗ്രഹിക്കുന്നു. പ്രതീതമാകുന്ന പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എന്താ അവിടെ അപ്രത്യക്ഷമാകാനൊന്നില്ലല്ലോ. രണ്ടാമതൊന്നും അപ്പൊ അവിടെ തത്വത്തിന്റെ ഭാഗത്ത് ശരിയായിട്ടുള്ള ഗ്രഹണം ഇല്ലാതിരിക്കുകയും പ്രപഞ്ചഭാഗത്ത് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചം വ്യാകുലപ്പെടുത്തുന്ന എന്തുകൊണ്ട്? അത് അതിന് സത്യത്വ ബുദ്ധിയുള്ളതുകൊണ്ടാണ്. ഇത് ഇനിയും സംസാരം ഉണ്ടാകുന്നു. മൂന്ന് കാലത്തിലും ഇല്ലാത്ത ഇനി എങ്ങനെ ഉണ്ടാകുന്നു? ത്രികാലത്തിലും ബാധിതമായത് എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടേ ഇല്ലാത്തത് വീണ്ടും ഉണ്ടാകുന്നതാണ്. സത്യമായി ഒരിക്കലും നിലനിന്നിട്ടില്ലാത്തത് വീണ്ടും സത്യമാവുന്നത് എങ്ങനെ? അപ്പോ അഭയം വൈ ജനകപ്രാപ്ത എന്നാണ് പറയുന്നത്. ഈ തത്വത്തെ അറിഞ്ഞവൻ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. പക്ഷെ ഇവന്റെ ഈ സാധനകളെന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം പേടിച്ചിട്ടാണ്, പ്രപഞ്ചത്തെ പേടിച്ചിട്ടാണ്. വീണ്ടും ബന്ധനത്തിലാക്കുമോ, തനിക്ക് വീണ്ടും സംസാരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ അഭയത്തെ പ്രാപിച്ചിട്ടില്ല എന്നർത്ഥം. തത്വത്തെ ഗ്രഹിച്ചിട്ടില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് അവന് പലതരത്തിലുള്ള ധാരണകളുമുണ്ട്, ബോധമുണ്ട്. അപ്പം ആ ബോധത്തിൽ നിന്നുകൊണ്ട് അവൻ പ്രപഞ്ചത്തിൽ അധ്വാനിക്കുകയാണ്. പ്രപഞ്ചത്തിൽ പിന്നെ അധ്വാനത്തിന്റെ ആവശ്യമില്ല, തത്വത്തെ ഗ്രഹിച്ചാൽ മതി. അല്ല, പ്രപഞ്ചത്തിൽ അധ്വാനിക്കാൻ പോയാൽ ഈ അധ്വാനമൊന്നും ഒരിക്കലും അവസാനിക്കത്തില്ല. അപ്പൊ അതിനുള്ള ഇവിടെ പറയുന്ന ആ ബുദ്ധിക്കുള്ള തെളിച്ചമാണ് വേണ്ടത്. അതില്ലാത്തതിന് അദ്വൈതത്തെ പുലഭ്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെങ്ങനെ അദ്വൈതം എങ്ങനെ ശരിയാകും? എന്റെ ബുദ്ധി ശരിയാകും. ബുദ്ധി ശരിയായ അദ്വൈതം ശരിയാകും. ബുദ്ധി ശരിയായില്ലെങ്കിൽ അദ്വൈതം ശരിയാകത്തില്ല. ബുദ്ധി ശരിയാക്കാനുള്ള വഴി നോക്കണം. അതുകൊണ്ട് ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു കർമ്മവും കർത്തവ്യ കർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ യോഗ്യതകൾ ആവശ്യമാണല്ലോ. അപ്പോൾ തത്വത്തിലേക്കുള്ള ശ്രദ്ധ വേണം, ഏകാഗ്രത വേണം. ദ്രഷ്ടവ്യാധി ശബ്ദാവി പരവിദ്യ അധികാര പഠിതാഹ. പരവിദ്യാധികാരത്തിൽ പഠിച്ചിരിക്കുന്ന ഈ ശബ്ദങ്ങളും തത്വ അഭിമുഖീകരണ പ്രധാന, അതിൻ്റെ പ്രാധാന്യം തത്വ അഭിമുഖീകരണമാണ്. തത്വത്തിലേക്ക് മനസ്സിൻ്റെ പ്രണിധാനം, ഏകാഗ്രത. തത്വ അവബോധന വിധി പ്രധാന, തത്വ ബോധിക്കുന്നതിനുള്ള ഒരു വിധി ആണ്. എന്നുവെച്ചാ നീ തത്വബോധത്തെ സമ്പാദിക്കൂ, അതിനുവേണ്ടി യത്നിക്കൂ എന്ന് പറയുന്ന ഒരു വിധിയില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? തത്വത്തെ ശ്രദ്ധിക്കൂ, തത്വത്തെ ശ്രദ്ധിക്കൂ, അഭിമുഖീകരണം മാത്രം. തത്വത്തെ ബോധിപ്പിക്കുന്നു അത്രമാത്രം. ശ്രുതിയാത്ര ചെയ്യുന്നു. തത്വമസി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തത്വം എന്താണെന്ന് ബോധിപ്പിക്കുന്നു. അതിനോട് ചേർത്ത് തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടി നീ ഇന്നത് ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ലെന്നാണ്. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് തത്വത്തെ ബോധിക്കുക എന്ന് പറയേണ്ട കാര്യം. മറിച്ച് അത് ബോധിപ്പിക്കുന്നു അത്രമാത്രം. പിന്നെ ബോധിക്കുകയോ ബോധിക്കാതിരിക്കുകയോ ഒക്കെ അവനവന്റെ കാര്യം. അതിന്റെ സംഭവിക്കണമെന്നും നിർബന്ധമില്ല. ബോധിക്കാതെ ഇരിക്കാം, ബോധിക്കുകയും ചെയ്യാം. പക്ഷെ ശ്രുതി ഒരിക്കലും തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടി ഇതെന്നെ കർത്തവ്യമാണെന്ന് തത്വബോധത്തോട് ചേർത്ത് വിരിക്കുന്നുണ്ട്. ബോധിക്കുക, ബോധത്തെ ആണ് ബോധിപ്പിക്കുന്നത്, ഇതാണ് തത്വം എന്ന് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് തത്വ അവബോധ വൃതി പ്രധാന ഭവന്തി. ഒരാൾ തത്വത്തെ ഗ്രഹിച്ചിട്ട് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള തത്വബോധത്തിന് വേണ്ടിയോ പ്രപഞ്ചലയത്തിന് വേണ്ടിയോ ഉള്ള യാതൊരു പ്രവൃത്തിയിലും ഒരാളെ ഇടപെടുന്നതിനുള്ള യാതൊരു സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരാൾ ഇടപെടുന്നുണ്ടെങ്കിൽ അതിന് തത്വത്തെ ബോധിച്ചിട്ടില്ല എന്നേ അർത്ഥമാണ്. സാധാരണ ഉദാഹരണത്തിനൂടെ ഇവിടെ പറയുന്നു, ലോകേവി ഇതം പശ്യേത് പശ്യ ഇതം ആകർണ്യ ഇതി ച ഏവം ജാതീയേഷു നിർദ്ദേശേഷു പ്രണിധാനം മാത്രം കുരു ഇതി ഉച്ചതി എന്ന സാക്ഷാത് ജ്ഞാനമേവ കുരു ഇതി. അല്ലോ, ഇവിടെ ലൗകിക വ്യവഹാരങ്ങളിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ എന്നാണ് ഭാഷകാരൻ പറയുന്നു. ഇത് നോക്കൂ, ഇത് കേൾക്കൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കുക എന്ന് ഞാൻ അർത്ഥമാണ്. എന്താ അത്രേ അർത്ഥമുള്ളൂ എന്ന് പറയുന്നത്? അവനത് കേൾക്കുകയാണെങ്കിൽ അവന് ബോധമുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ ഇന്ന വസ്തുവാണെന്ന് അവൻ അറിയും. അവിടെ അവനോട് ഇതാ ഇതിൻ്റെ പ്രത്യക്ഷമായ ജ്ഞാനത്തെ നീ ഉണ്ടാക്കുകയെന്ന് പറയേണ്ട കാര്യമുണ്ട്. ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവിടെ വിധിയായി അവന് കർത്തവ്യ ബുദ്ധി വരും. ആ ശരി, ഇതിൻ്റെ ബോധത്തെ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ എൻ്റെ ജോലി എന്ന് വരും. മേശപ്പുറത്തിരിക്കുന്ന ഈ സാധനത്തിൽ നോക്കൂന്ന് പറഞ്ഞാൽ അവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അവന് ബോധമുണ്ടാകും. നോക്കൂന്ന് പറഞ്ഞാൽ എന്തിനു പറയുന്നു, അവൻ വേറെ എവിടെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നത് ഇങ്ങോട്ട് നോക്ക്. നോക്കിക്കഴിഞ്ഞാൽ ശരി, അതിനോടുകൂടി ചേർത്ത് ഇതിൻ്റെ ഒരു പ്രത്യക്ഷ ജ്ഞാനത്തെ കൂടെ നീ ഉണ്ടാക്കുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ ആവശ്യമില്ല. ഇന്ദ്രിയ അർത്ഥ സന്നിവേഷം ഉണ്ടായാൽ അവന്റെ മനസ്സവിടെ ഉണ്ടെങ്കിൽ, മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കാര്യമില്ല. നോക്കുമ്പോൾ അവന് ബോധമുണ്ടാകും. അവിടെ പ്രത്യക്ഷ ജ്ഞാനത്തെ ഉണ്ടാക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ രണ്ടാമതൊരു പ്രവൃത്തി അവൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ലോകത്തിൽ ഒരു കാര്യം പറയുന്നു, ശരണു കേൾക്കൂന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മാറ്റിയിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും എന്ന്, ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചാലോ അവന് ബോധമുണ്ടാവും, ശബ്ദത്തിൻ്റെ ജ്ഞാനം ഉണ്ടാവും, അവൻ്റെ യോഗ്യത അനുസരിച്ച് ശബ്ദജ്ഞാനം ഉണ്ടാവും. ഇനി അവന് ശ്രദ്ധയില്ലെന്നിരിക്കട്ടെ, അവന് ശബ്ദജ്ഞാനം പോലും ചിലപ്പോൾ ഉണ്ടാകത്തില്ല. ഞാൻ ഒന്നും കേട്ടില്ല, എന്തൊക്കെ പറഞ്ഞെന്ന് അവസാനം പറയേണ്ടി വരും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരാൾ ദീർഘനിദ്രയിലാണെങ്കിൽ ഈ പറയുന്നതിലും കേൾക്കൂ. അപ്പോൾ അതാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിയണീറ്റ് എന്താ പറഞ്ഞു? അപ്പോൾ കുറഞ്ഞ പക്ഷേ ശബ്ദജ്ഞാനം ഉണ്ടാവും. ശബ്ദജ്ഞാനം ഉണ്ടാകത്തില്ല, ഇപ്പോഴും ബുദ്ധിമയക്കത്തിലാണ്. പക്ഷെ അത്രയും ഉണ്ടാവും. ഉണരുക എന്നുള്ളത് ഒരു പ്രേരണയാണ്. കേൾക്കൂ കാണൂ എന്നെല്ലാം പറയുന്നു. ദൃഷ്ടവ്യ ശ്രോതവ്യ എന്നൊക്കെ പറയുന്നതിൻ്റെ അത്രയേ ഉള്ളൂ. അവനെ അർത്ഥം മനസ്സിലാക്കാൻ ശേഷിയുള്ളവനാണെങ്കിൽ കേട്ടുകഴിഞ്ഞാൽ പിന്നെ അവനോട് വിധിക്കേണ്ട കാര്യമില്ല. നീ ഇപ്പൊ കേട്ടല്ലോ, അതിൻ്റെ ബോധം കൂടെ നീ ഉണ്ടാക്കണം. അതിൻ്റെ ആവശ്യമില്ല, ബോധം തനിയുണ്ടായിക്കോളും. യോഗ്യതയുള്ളവനാണെങ്കിൽ. ആ പിന്നെ സാധാരണ സംഭവിക്കുന്നത് എങ്ങനെയാണ്? പറയുന്നു, കേൾക്കുന്നു, കേട്ടോ, കേട്ടു മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, കേട്ടു പക്ഷെ ഒന്നും മനസ്സിലായില്ല. അത് മനസ്സിലാക്കുന്നതിനുള്ള എന്തൊക്കെ പോരായ്മ അവനിലുണ്ട്? ഒന്നിലവനെ ഏകാഗ്രമായി കേൾക്കുന്നില്ല, പറഞ്ഞ് മുഴുവൻ കേട്ടില്ല. പറഞ്ഞ് മുഴുവൻ കേട്ടു, ശബ്ദത്തിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ പദാർത്ഥജ്ഞാനമില്ല, വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകുന്നില്ല, ഭാഷാജ്ഞാനമില്ല. ശബ്ദജ്ഞാനത്തിന് പത്ത് പദാർത്ഥജ്ഞാനം ആവശ്യമില്ലല്ലോ, അതൊന്നുമില്ല. അവിടെയൊക്കെ സംഭവിക്കും. അപ്പൊ അവിടെ അതിന്റെ പ്രാഥമിക യോഗ്യതകൾ ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അവിടെ പരിശ്രമം ശ്രദ്ധിക്കൂ. ശ്രദ്ധിക്കുമ്പോൾ അവൻ എല്ലാ യോഗ്യതകളോടും കൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന് ബോധമുണ്ടാവില്ല, ഈ ബോധം ഉണ്ടാകത്തില്ല. ഈ രണ്ട് പക്ഷേ ഭാഷകാരൻ പറയുന്നുണ്ട്, ഒന്നുകിൽ ബോധമുണ്ടാവും അല്ലെങ്കിൽ ബോധമില്ല. ബോധമില്ലെങ്കിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പക്ഷെ ആ യോഗ്യതകളെ സമ്പാദിക്കണം. യോഗ്യത ഉണ്ടെങ്കിലോ ബോധമുണ്ടാവും, ബോധമുണ്ടായാലോ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബോധം തന്നെ അതിന് എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം തന്നോളും. ഇതാണ് ഭാഷകാരൻ പറയുന്നതിന്റെ മുഖ്യമായ താല്പര്യം. പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.